ആദിയും മരണവും എന്നൊന്ന് പറയുമ്പോൾ അതിലൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുന്നു. അതായത് ഇന്ത്യയിലെ മൊത്തം 3000 മെയിൻ ജാതികൾ, 25,000 ഉപജാതികളുണ്ട്. ഉപജാതികൾ ചിലപ്പം ഒരു 10 ഒരു ജാതി കാണും. അതാണ് ഇത്രയും ഉപജാതികൾ വരാൻ കാണും. പക്ഷെ വർണ്ണം എന്ന് പറയുന്നത് 4 അതുകൂടെ മനസ്സിലാകണം. അപ്പോ വർണ്ണം ജാതി എന്ന് പറയുമ്പോൾ 4 എന്ന് ഞാൻ അർത്ഥമാണ്. ബാക്കിയുള്ള ജാതികളൊന്നും വർണ്ണമാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ജാതി വർണ്ണമെന്ന് പറയുന്നത്. ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 4 വർണ്ണം അതാണ് പ്രധാനമായും പറയുന്നത്. ബ്രാഹ്മണക്ഷത്രിയ വിശേഷം ഇത് 4 ഇത് 4. ഇപ്പൊ കേരളത്തിലിരിക്കുന്ന ജാതികൾ നായർ, ഈഴവർ, പറയർ, കൊലയർ എന്നൊക്കെ പറയുന്ന വർണ്ണമല്ല അത്, വെറും ജാതി മാത്രമാണ്. പിന്നെ വർണ്ണമെന്ന് പറയത്തില്ല. എന്തുകൊണ്ട് ഇതൊന്നും ആ ഗ്രന്ഥങ്ങളിൽ വർണ്ണമായി ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ വർണ്ണവും ജാതി എന്ന് പറയുമ്പോൾ ഈ വ്യത്യാസവും മനസ്സിലാക്കും. വർണ്ണം ജാതി തന്നെയാണ്, പക്ഷെ എല്ലാ ജാതികളും വർണ്ണം അല്ല. ഇതുകൂടെ മനസ്സിലാവും. അപ്പൊ ആരെങ്കിലും വർണ്ണവും ജാതിയും വേറെ എന്ന് പറയുമ്പോ ഈ അർത്ഥത്തിലാണ് പറയണമെങ്കിൽ ശരി. അപ്പൊ ഒന്നെന്ന് എങ്ങനെ പറയുന്നു, വേറെയാണെന്ന് എങ്ങനെ പറയുന്നു എന്നുകൂടി മനസ്സിലാവും. ഗ്രന്ഥങ്ങളിൽ പറയുന്ന 4 അത് 4 തന്നെ. ഇന്ന് നമ്മുടെ സെൻസസിലും മറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്ന ജാതികൾ അതൊന്നും എല്ലാം വർണ്ണങ്ങളല്ല. 4 ബാക്കിയുള്ളതെല്ലാം വെറും ജാതികൾ മാത്രമാണ് വർണ്ണങ്ങൾ. ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരു ജാതിയെ കുറിച്ച് പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് പറഞ്ഞത് മനുഷ്യന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഗുരുവിനെ കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും ഈ 3 കാര്യങ്ങളും മുൻനിർത്തി ആണ് മുമ്പോട്ട് പോകേണ്ടത്. ഗുരുവിൻ്റെ ദർശനം അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ വിശദീകരിക്കുന്നതായിരിക്കണം ഗുരുവിനെ കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും പ്രധാനമായിട്ട്. ഒരു ജാതി, ഒരു മതം എന്ന് വെച്ചാൽ ഈ 3 ആശയങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കണം എല്ലാ പഠനങ്ങളും പോകേണ്ടത്. അപ്പൊ ഇതിന് കുറച്ച് പൗരാണികമായ അംശങ്ങളുണ്ട്. എന്നുവെച്ചാൽ പഴയത്, പൗരാണികം എന്ന് വെച്ചാൽ പഴയ. ഒരു ദൈവം, ദൈവത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്, ചില പഴയ കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ടാണ്. ഒരു ജാതി എന്ന് പറയുന്നിടത്തും ആ പഴയ ചില കാഴ്ചപ്പാടുകൾ വരും. മറ്റുള്ളവരുടെ സ്വാധീനം, ബുദ്ധൻ്റെയും ജൈനൻ്റെയൊക്കെ സ്വാധീനം. ഒരു പറയുന്ന ഒരു മതം എന്ന് പറയുന്നതിനും ഒരു പഴയ സ്വാധീനം. അപ്പോ ഇതൊക്കെ പഴയ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, അവിടെ എങ്ങനെയാണോ ഇതൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്, അതുകൂടെ കണക്കിലെടുക്കണം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. ഗുരുവിൻ്റെ ദർശനമാണ് ഒരു ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നയാളാണ് കൊണ്ട് അതിന് പഴയതുമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ പഴയ ഗ്രന്ഥങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അപ്പൊ ആ പഴയ ഗ്രന്ഥങ്ങളിലൂടെയും ഇത് മനസ്സിലാക്കണം. പിന്നെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിന്, ആധുനികമായ വിജ്ഞാനം അതിൻ്റെ വെളിച്ചത്തിൽ. അപ്പൊ ഈ രണ്ട് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് പ്രാചീന വിജ്ഞാനം, അതിലത് മനസ്സിലാക്കുക. മറ്റൊന്ന് ആധുനികമായ വിജ്ഞാനത്തിൽ വെളിച്ചത്തിനും ഇത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടും വേണം. രണ്ടും ആവശ്യമാണ്. കാരണം ഇന്നത്തെ ലോകത്തിനോട് നമുക്ക് സമ്മതിക്കണമെങ്കിൽ അവർ ഇന്നത്തെ വിജ്ഞാനത്തിൽ നിൽക്കുന്നവരാണ് ഇന്നത്തെ ലോകം. അപ്പോൾ അവരോട് നമുക്ക് ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ അവിടെ നമുക്ക് ആധുനിക വിജ്ഞാനത്തിൻ്റെ രീതികളും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തോട് നമുക്ക് സംവദിക്കാൻ പറ്റില്ല. ഒരു പഴയ കാര്യം അങ്ങനെ പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൗരാണികവും ആധുനികവും രണ്ട് കാഴ്ചപ്പാടും. ആധുനികം എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് മനുഷ്യന്റെ വിജ്ഞാനം മാറിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാലേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ പഴയ കാര്യം നമ്മൾ പറയണമെങ്കിൽ പഴമയോട് ഇഷ്ടമുള്ള കുറച്ച് പേർക്കത് പഴമയെ മനസ്സിലാക്കാൻ വേണ്ടി അവരതൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കും. ചിലർക്ക് പഴമയോട് ഇഷ്ടമാണ്, അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നത്തെ വിജ്ഞാനം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് പലർക്കും അതിനോടൊന്നും താല്പര്യം കാണത്തില്ല. ഇപ്പൊ ഒരു മതമെന്ന് തന്നെ പറയുന്നു. അപ്പോ ഈ ഒന്ന് ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു മതം, മറ്റ് നിലവിലിരിക്കുന്ന മതങ്ങൾ. അപ്പോൾ നിലവിലിരിക്കുന്ന മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മത്സരങ്ങൾ, കലഹങ്ങൾ. ഇപ്പോൾ ഗുരു പറയുന്നതനുസരിച്ച് മതത്തിൽ വിശ്വസിക്കുന്നവൻ മറ്റു മതങ്ങളോട് എന്ത് നിലപാടെടുക്കണം? മതമെന്ന് പറയുമ്പോൾ നമ്മൾ നിലവിലിരിക്കുന്ന മതങ്ങളെയും അംഗീകരിക്കണം. ഒരു മതവും പുതുതാൾ തുടങ്ങിയില്ല എന്ന് പറയുമ്പോൾ മതം നിലവിലിരിക്കുന്ന മതങ്ങളെ അതും പരിഗണിക്കും. അപ്പോ ഈ മതങ്ങളൊക്കെ തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ്. മതത്തിൻ്റെ പേരിൽ മതം രാഷ്ട്രീയത്തിൻ്റെ മുഖം മൂടിയാണെന്ന് പറയും, രാഷ്ട്രീയം മതത്തിൻ്റെ മുഖം മൂടിയാണെന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഗുരു പറയുന്നതനുസരിച്ച് ഈ മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ ഇല്ലാതാക്കാനും. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ മതങ്ങൾ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് മതത്തിനെ ശരിയായി ഉപയോഗിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ദുരുപയോഗം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ ആൾക്കാർക്ക് ഇതൊരു ഉപയോഗമുള്ളതാണ് എന്നുള്ള തരത്തിൽ അവരോട് സംസാരിക്കണം. മതം നിഷേധിക്കുന്നവരുണ്ട്, അവർക്കും സ്വീകാര്യമായ രീതിയിൽ പറയണം. ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ ചുറ്റുപാടുകളിലും ഉപയോഗമുള്ളതാണെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇന്നത്തെ അറിവ് അതും നമുക്ക് വേണം എന്നാണ് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴായാലും ശരി, ജാതിയെക്കുറിച്ച് പറയുമ്പോഴായാലും ഇല്ല, ആധുനിക മനുഷ്യന്റെ ചിന്ത അതും പ്രാചീന ചിന്തകളും രണ്ടും മനസ്സിലാക്കി വേണം നമ്മൾ ഇതിനെ ലോകത്തിന് മുമ്പിൽ വിശദീകരിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അത് ഇവര് പരസ്പരം ഒരു സംഘടിതമായ മതങ്ങളും സംഘടിതമായ രാഷ്ട്രീയ ശക്തികളും തമ്മിൽ പരസ്പര ധാരണയുണ്ടാക്കിയാണ് പോകുന്നത്. രണ്ടു കൂട്ടർക്കും അവരുടെ നിലനിൽപ്പിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും സഹകരണം ആവശ്യമാണ്. അതുകൊണ്ട് ഇവർ പരസ്പരം ചില എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽ മതത്തിന്റെ സ്വാധീനം, മതത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ സ്വാധീനവും. രണ്ട് കൂട്ടർക്കും ഇതിൽ നിന്ന് ലാഭം ഉണ്ടാകും. അത് രണ്ട് കൂട്ടർക്കും എന്ന് വെച്ചാൽ എന്താണ്, മതത്തിലായാലും ശരി രാഷ്ട്രീയത്തിലായാലും ശരി കക്ഷി രാഷ്ട്രീയത്തിലായാലും ശരി, രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് യജമാനന്മാർ, മറ്റൊന്ന് അടിമകൾ. രണ്ടിലുമുണ്ട്. അതുകൊണ്ടൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്ന യജമാനന്മാരാണ്, ഇവിടെ പിറകെ നടക്കുന്ന അടിമകളാണ്. അപ്പൊ ഇതിന്റെ പ്രധാന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് യജമാനന്മാരാണ്. അടിമകൾക്ക് എന്തെങ്കിലും കിട്ടും. രണ്ടു കൂട്ടരും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. രണ്ടു കൂട്ടർക്കും ആവശ്യമാണ് പരസ്പരം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പൗരാണികവും ആധുനികവുമായ വിജ്ഞാനം എന്ന് പറയുമ്പോൾ അത് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇപ്പോ ഈ അടുത്ത കാലത്ത് നമ്മുടെ ISRO ചെയർമാൻ പറഞ്ഞൊരു കാര്യം വളരെ വാർത്താ പ്രാധാന്യം നൽകിയ ഒരു കാര്യമാണ്. കേട്ട ആരെങ്കിലും കേട്ടായിരുന്നു? ആരും കേട്ടിട്ട്? അങ്ങനെ ഐഎസ്ആർഒയുടെ ചെയർമാൻ പറഞ്ഞത് ഒരുപാട് ചർച്ചയൊക്കെയായ വിഷയം. ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. പൗരാണികമായ വിജ്ഞാനത്തിൽ ഉൾക്കൊള്ളണമെന്ന് പറയുമ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞത് ഒരുപാട് വിമർശനമൊക്കെ ഉണ്ടായി. ഇത് പറഞ്ഞത് എല്ലാ ആധുനിക വിജ്ഞാനം എന്ന് വെച്ചാൽ ഇന്നത്തെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സർവതും വേദത്തിലുണ്ടായത്. വേദത്തിൽ നിന്നാണ് ആൾക്കാർ പാശ്ചാത്യർ കൊണ്ടുപോയാണ് എന്ന് പുള്ളിയൊരു തട്ടങ്ങ് തട്ടി. അപ്പോ ഇദ്ദേഹം ആധുനിക ശാസ്ത്രത്തെ കുറിച്ച് അറിവുള്ള ആളാണ്, ഒന്നുമില്ലെങ്കിൽ റോക്കറ്റ് സയൻസ് അതിനെക്കുറിച്ചറിയാം. അപ്പൊ അങ്ങനെ അറിയാമെന്നുള്ള ഒരാൾ പറയുമ്പോ ജനങ്ങൾ ധരിക്കും ഈ പറയുന്ന ക്രയോജനിക് വിദ്യ എന്നൊക്കെ പറയുന്ന ഇതെല്ലാം സാങ്കേതിക വിദ്യകളെല്ലാം വേദത്തിലുണ്ടെന്ന് വിചാരിക്കും. കാരണം ആൾക്കാർക്ക് വേദം അറിയില്ലല്ലോ. ആൾക്കാർക്ക് വേദം അറിയാത്തതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും ഈ വിദ്യകളൊക്കെ വേദത്തിലുണ്ട്. അപ്പൊ ഇത് പിന്നെ ഇദ്ദേഹം വേദം പഠിച്ചിട്ടുണ്ടോ? പുള്ളി വേദം ഒന്നും പുള്ളിക്കും അറിയത്തില്ല. ഇതിങ്ങനെ പറയുന്ന എന്താണ്, ഒന്ന് ഒരു കേട്ട് കേൾവി അനുസരിച്ച് പറയും, ആരെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ട് പറയും, അല്ലെങ്കിൽ അതിന് ഒരു വിശ്വാസം കാണും, അതിനകത്തൊക്കെ എന്തോ വലിയ അറിവുണ്ട്. എന്നുള്ള വിശ്വാസം. അല്ലെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കും അതിനെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഈ വേദത്തിനൊക്കെ അമിതമായ മഹത്വം കൽപ്പിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയമായിരിക്കും. ഇല്ലാത്ത മഹത്വം കൽപ്പിക്കുന്ന രാഷ്ട്രീയം. അല്ലെങ്കിൽ ചില ഈ പറയുന്നതുകൊണ്ട് ബാധ്യതകളായിരിക്കും, കടപ്പാട്. പാരമ്പര്യമായി മനുഷ്യന്റെ മനസ്സിൽ കൊണ്ടുവയ്ക്കുന്ന ചില കടപ്പാടുകളുണ്ട്. ആ കടപ്പാടിന്റെ പേര് പറയും അത് വലുതാണ് എന്ന് പറയും. അത് ആ വ്യക്തി ഉത്തരവാദിയല്ല, നമ്മളെ പരമ്പര ആയിട്ട് നമ്മുടെ മനസ്സിൽ പലതിനോട് കടപ്പാടുകൾ ഉണ്ടാക്കി വയ്ക്കും. ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വേദം പഠിച്ചിട്ടല്ല പറയുന്നത്, ബാക്കി പലതും ഉണ്ട് പറയാം. ഇപ്പൊ പൗരാണികമായ വിജ്ഞാനത്തോട് ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടല്ല വേണ്ടത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ വേദത്തിലൊന്നും അങ്ങനെ ഒരറിവുമില്ല, ഇവരീ പറയുന്ന തരത്തിലുള്ള ഒരറിവും ഇല്ല. പക്ഷേ ഒരാൾക്ക് ഉണ്ടെന്ന് പറയാം, വേദത്തിൽ ഈ പറയുന്ന എല്ലാ അറിവും ഉണ്ടെന്ന് പറയാം. എങ്ങനെ പറയും? വേദമന്ത്രങ്ങളുടെ താഴെ ഇതൊക്കെ എഴുതി വെച്ചാൽ മതി, വ്യാഖ്യാനിച്ചാൽ മതി, അത് വേണമെന്നൊന്നുമില്ല. എൻ്റെ അഭിപ്രായം ഇതാണ്, ഇതിന് ഒരാളങ്ങ് ധൈര്യമായിട്ട് വ്യാഖ്യാനം എഴുതിയാണ് ദയാനന്ദ സരസ്വതിയൊക്കെ ചെയ്യുന്നത്. ടെലിഗ്രാം വേദത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രം എടുത്തിട്ട് എൻ്റെ അടുത്ത് ടെലിഗ്രാമായിട്ട് വയ്ക്കാം. ആ അങ്ങനെയൊക്കെ എഴുതി വയ്ക്കും. അതെ അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ വെറും പൊട്ടത്തരങ്ങളും അസംബന്ധങ്ങളും ശുദ്ധ വിവരക്കേടുമാണ്. അപ്പൊ പൗരാണിക വിജ്ഞാനത്തെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ രീതിയിലായിരിക്കും, അന്ധമായ ഒരു കടപ്പാടിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ബാധ്യതകളുടെ പേരിലോ ഒന്നും ആയിരിക്കരുത്, അങ്ങനെ ധരിക്കരുത്. അത് ഒരുപാട് പേര് അതിന് മറുപടി പറഞ്ഞു. ഇവർ പറയുന്നത് പഴയ വിജ്ഞാനം ഇവിടെ ഉണ്ടായിരുന്നു, സായിപ്പന്മാർ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇതൊക്കെ ആക്കി എന്നാണ്. എന്നാ പിന്നെ ഈ വിജ്ഞാനം ഇവിടെ ഇരുന്നതിന് ഇവിടെ ഉള്ളവർക്ക് ഇതൊന്നും ഇവിടെ ഉപയോഗിച്ചാൽ പറയുന്നത് എന്തിനാ പുറത്തുകൊണ്ട് പോകുന്നത്? വളരെ സിമ്പിളായി ചോദിക്കുക എന്നുള്ള കാര്യം. വിജ്ഞാനമാണല്ലോ ആവശ്യം, വേദത്തിലല്ല വിജ്ഞാനം ഉണ്ടായിരുന്നു. ഇവിടെ മനുഷ്യരുണ്ടായിരുന്നല്ലോ ഈ അറിവുള്ളവർ, അവരിവിടെ അതങ്ങ് ഉപയോഗിച്ചാൽ പോരെ. നമ്മൾ തന്നെ നേരത്തെ റോക്കറ്റും മൊബൈൽ ഫോണൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ്, ഫിസിക്സ് കെമിസ്ട്രി. കാരണം ഇതിവിടെ ഉള്ള ആൾക്കാർ വിജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ഉള്ളവരുടെ കയ്യിൽ ഉണ്ടെന്നാണ്. അപ്പൊ അവർക്ക് പിന്നെ എന്തുകൊണ്ടത് ഉപയോഗിക്കുന്നു? പുറത്ത് കൊണ്ടുപോയിട്ട് അവരെന്തിനാ ഉപയോഗിക്കുന്നു? പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട് ആ രീതിയിലല്ല പൗരാണിക വിജ്ഞാനത്തെ സ്വീകരിക്കുക. ഈ പറയുന്നത് ആധുനിക വിജ്ഞാനം പഠിച്ചതിന് ശേഷം അതിനോടുള്ള ബാധ്യതയുണ്ട്, അതിലുണ്ടെന്ന് വേണമെങ്കിൽ അതിൻ്റെ താഴെ എഴുതി വയ്ക്കും. അതാണ് ദയാനന്ദ സരസ്വതി പഠിച്ചത്. ഉണ്ടയില്ല ഇല്ല എന്നുള്ള കാര്യം അത് പഠിച്ചവർക്കെല്ലാം അറിയാൻ പറ്റും. അതിന് സംസ്കൃതം പഠിക്കണ്ടേ? ഇന്ന് എത്ര പേർക്ക് അറിയാം സംസ്കൃതം? പഠിച്ചിട്ട് വേദം വായിച്ചിട്ട് അതിനകത്ത് ഇല്ല എന്നറിയണമെങ്കിൽ തന്നെ വലിയ ജോലിയാണ്, അങ്ങനെയുള്ളൊരു കുറവായി. ഇപ്പൊ ഒരാൾ എഴുതി വെച്ചാൽ വെച്ചത് അദ്വൈതവും ഇഷ്ടാദ്വൈതവും ദ്വൈതവും ഒക്കെ ഒരു വേദത്തെ എഴുതും പോലല്ല, അതൊക്കെ വ്യാഖ്യാതാക്കളുടെ കണ്ടുപിടുത്തങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ട്. ആ തരത്തിലല്ല നമ്മൾ പഴയ വിജ്ഞാനത്തെ. അപ്പൊ പഴയ വിജ്ഞാനവും പുതിയ വിജ്ഞാനവും രണ്ടും നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ രീതിയിൽ പഴയ വിജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ പോയി കഴിഞ്ഞാൽ അത് അബദ്ധമാണ്. പഴയ വിജ്ഞാനത്തിൽ അതെന്താണോ ആ രീതി അത് മനസ്സിലാക്കണം. ആധുനിക വിജ്ഞാനത്തെ എങ്ങനെയാണോ ആ രീതി, ഏത് രീതിയിൽ നമ്മൾ ഇതിനോട് അതിനെ യോജിപ്പിക്കാൻ പറ്റും ആ രീതി യോജിപ്പിക്കണം. കുറച്ച് മുമ്പ് വരെ ഈ അറിവിനെ പറഞ്ഞിരുന്നത് പാശ്ചാത്യവും പൗരസ്ത്യവും എന്നാണ്. പാശ്ചാത്യ വിജ്ഞാനം പൗരസ്ത്യ വിജ്ഞാനം ഇന്നങ്ങനെ രണ്ട് വിജ്ഞാനമില്ല. ഈ പാശ്ചാത്യം പരസ്യം എന്ന് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു കാലത്ത് തത്വചിന്തയും സയൻസും ഒരുമിച്ചായിരുന്നു. ഇന്നത്തെ ശാസ്ത്ര ഗ്രന്ഥങ്ങളെയൊക്കെ ഫിലോസഫി എന്നാ പറഞ്ഞത്, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. തത്വചിന്ത ഇന്നും ഉണ്ട്, ഇതില്ലാതെ ഇല്ല. പക്ഷെ അതിന് പഴയ രീതിയൊക്കെ മാറി. അപ്പോ ഇന്ന് ഇപ്പോ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മൊബൈലിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ടെങ്കിൽ അത് പാശ്ചാത്യം മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപോലെ തന്നെ, അതിന് വ്യത്യാസമുണ്ട്. പഴയകാലത്ത് അങ്ങനെയല്ല, പഴയകാലത്ത് പാശ്ചാത്യ തത്വചിന്തകർ ഒരുപാടുണ്ടായിരുന്നു, ഇവിടെയും തത്വചിന്തകരുണ്ടായിരുന്നു. ഇവരെല്ലാവരും പല കാര്യങ്ങളിലും ചില കാര്യങ്ങളിൽ ഒരു ഏകാഭിപ്രായം പറയും, പലതിലും ഭിന്ന ഭിന്ന അഭിപ്രായങ്ങളായിരുന്നു. അപ്പോൾ ഈ ആധുനിക വിജ്ഞാനം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായി വരുന്ന സയൻസാണ്, അല്ലെങ്കിൽ സയൻസിൻ്റെ രീതിയിലാണ് ആധുനിക വിജ്ഞാനം. അപ്പൊ അതിനെ നമുക്ക് പാശ്ചാത്യം പൗരസ്ത്യം ഒന്നും തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം രണ്ടിടത്ത് ഒരേ രീതി തന്നെ പഠിക്കും. ഞങ്ങൾ മാത്സ് പഠിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ പോയി പഠിച്ചാലും ഇവിടെ പഠിച്ചാലും ഒന്ന് തന്നെ പഠിക്കും. ഫിസിക്സ് പഠിച്ചാലും അവിടെ ഇവിടെ ഒന്ന് തന്നെ പഠിക്കും. അവിടെ പിന്നെ കൂടുതൽ സൗകര്യങ്ങൾ കാണും. ചിലപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അന്നാളെ ഇവിടെയും പഠിക്കും. ഈ വ്യത്യാസമുണ്ട്. അപ്പൊ ഇന്നത്തെ വിജ്ഞാനത്തിന് പൗരസ്ത്യം പാശ്ചാത്യം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇന്നിപ്പോ എവിടെയെങ്കിലും ഒരറിവുണ്ടായാൽ അത് ആ നിമിഷം എല്ലാവരുടെ കയ്യിൽ നിർത്തും. പിന്നെ അറിവിനങ്ങനെ പൗരസ്ത്യം പാശ്ചാത്യം അതിൻ്റെ സമന്വയം ഇന്ന് ആവശ്യമില്ല. പക്ഷെ പ്രാചീനം ആധുനികം എന്നുള്ള ഭേദം ഇന്നുമുണ്ട്. കാരണം പ്രാചീനമായ വിദ്യകളെന്ന് പറയുന്നത് മനുഷ്യൻ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. അപ്പം ആ കാലം കഴിഞ്ഞു, ആധുനിക വിജ്ഞാനം എന്ന് പറയുന്നത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പൗരസ്ത്യ പാശ്ചാത്യ വിദ്യകളെന്നുള്ളതല്ല ഇന്നത്തെ കാര്യം, പക്ഷെ പ്രാചീനം ആധുനികം എന്ന് പറയുന്നത്. പിന്നെ ഈ തത്വചിന്താപരമായ വ്യത്യാസങ്ങൾ, പൗരസ്ത്യം പാശ്ചാത്യം എന്ന് പറയുന്ന ആ വ്യത്യാസങ്ങൾക്കൊന്നും ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് തത്വചിന്തയിൽ തന്നെ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നു, പുതിയ തത്വചിന്തകന്മാർ വരും, പുതിയ അത് അവർ സയൻസുമായി ബന്ധപ്പെടുത്തിയാവുള്ളു. അത് അവിടെയും സയൻസിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ആധുനിക വിജ്ഞാനം എന്ന് പറയുന്നത് സയൻസുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ്. പ്രാചീന വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥപരമാണ്, ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണോ, ഈ ഒരു ജാതി ഒരു മതം ഒരു ജീവിതം മനുഷ്യരെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും പ്രാചീനവും ആധുനികവുമായ കാഴ്ചപ്പാട് അറിവ് അത് ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. ഇത് പൗരസ്ത്യവും പാശ്ചാത്യവും എന്നുള്ള രീതിയിലല്ല. അതിൻ്റെ കാലം കഴിഞ്ഞു, ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്നങ്ങനെ രണ്ടറിവില്ല, ഒന്നൊരറിവേ ഉള്ളൂ. അതിൻ്റെ വ്യത്യാസം പിന്നെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞതെന്നുള്ളത്. അപ്പോ ഇപ്പൊ നമുക്കൊരു നമ്മൾ ആരോട് സംസാരിക്കുന്നു എന്നുള്ളതനുസരിച്ച് ആധുനികമായ വിദ്യാഭ്യാസം നേടിയ ഇന്നത്തെ വിദ്യാസമ്പന്നർ അവരോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആധുനിക വിജ്ഞാനത്തെ ഉൾക്കൊള്ളാതെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അവർക്കൂടെ സ്വീകാര്യമാവണമെങ്കിൽ അത് ഒരാവശ്യമാണ്. ഇതാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാടെന്നൊക്കെ പറയുന്നത്, അതാവശ്യമാണ്. അല്ല, നമ്മൾ കേവലം പൗരാണിക വിജ്ഞാനത്തെയൊക്കെ പഠിപ്പിക്കുകയാണ് ആൾക്കാരെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുകയാണ്. നമ്മൾ ചരിത്രം പഠിപ്പിക്കുന്നു, ചരിത്രം പഠിപ്പിക്കുന്നു വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളാണ്. ഈ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നതിന് പുതിയ രീതികളൊക്കെ ഉണ്ട്. എന്നാലും ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ചരിത്രത്തെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതുപോലെ ഈ പറയുന്ന തത്വചിന്തയും നമുക്ക് പറയാൻ മതി, പഴയ കാര്യമായിട്ട് പറയാം. പഴയ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെ പറയാനുള്ളൂ. പക്ഷേ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഗുരു എന്താണ്? ആധുനികനാണ്. ആധുനികമായ കാഴ്ചപ്പാടുള്ള ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ പറയാൻ പറ്റും, കഴിയുന്നത്ര എന്നുകൂടെ പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരും, അങ്ങനെ നമ്മളത് വിശദീകരിക്കേണ്ടി വരും. എന്നാലേ ഇത് ഇന്നത്തെ സമൂഹത്തിനോട് പറയാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും, ജാതി, മതം, ദൈവം, എല്ലാ വിഷയങ്ങളും ഇന്നത്തെ കാലത്തും ചർച്ച ചെയ്യുന്നതാണ്, പഴയ കാലത്തും ചർച്ച ചെയ്തു. ബൈബിളിലും ഖുറാനിലും വേദങ്ങളിലും ഒക്കെ ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇന്നത്തെ സമൂഹത്ത് ചർച്ച ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ സമൂഹത്തിന് മനസ്സിലാക്കത്തക്ക രീതി ചർച്ച ചെയ്യണമെന്നാണ് ഈ പറയുന്നത്. എന്നാലേ അത് സമൂഹം സ്വീകരിക്കട്ടെ. അല്ലെങ്കിൽ പ്രാചീനതയെ പരിചയപ്പെടുത്തുക രീതിയിൽ മാത്രം. വേദാന്ത പരിഭാഷ പഠിക്കുന്നു, ഒരു പഴയ ഗ്രന്ഥമാണ്. അത് പഠിക്കുമ്പോൾ അതിലെന്ത് പറഞ്ഞിരിക്കുന്നു ഇത്രയും നമുക്ക് മനസ്സിലാക്കാം. അതിൽ കൂടുതൽ പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പഴയ കാലത്ത് എന്തൊക്കെ പറഞ്ഞു അത് മനസ്സിലാക്കാം. ഗുരുവിൻ്റെ ഈ പറയുന്ന ഒരു ജാതി വരുമ്പോൾ ഒരു ദൈവം വരുമ്പോൾ ഇന്ന് സമൂഹത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതുപോലെ പറയാൻ പറ്റില്ല. ഇന്നത്തെ ചുറ്റുപാടുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ചുറ്റുപാടുകൾക്കനുസരിച്ച് അതിൻ്റെ വ്യാഖ്യാനമാണ് വേണ്ടി വരുന്നത്. അപ്പൊ അതിൻ്റെ സയൻസ് വരും, ഇന്നത്തെ സാമൂഹിക ശാസ്ത്രം വരും, ഇന്നത്തെ ജീവശാസ്ത്രം വരും, എല്ലാ കാര്യങ്ങളും വരും. ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പൗരാണികവും ആധുനികവും പാശ്ചാത്യവും പൗരസ്ത്യവും എന്നുള്ളതല്ല ഇന്ന് മനസ്സിലാക്കേണ്ടത്. പൗരാണികവും ആധുനികവും എന്നുള്ള ഒരു തരത്തിലാണ്. കാരണം ഇന്ന് അത്രമാത്രം ആധുനികമായ മനുഷ്യന്റെ അറിവിന് വികാസം പ്രാപിച്ചതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലാത്തിൽ. ഇത് തന്നെയാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിൽ നിന്നെത്താം. നരജാതി എന്ന് പറയുന്നത് മനുഷ്യജാതി ഒരു ജാതിയാണ്. ഒരു ജാതിയിൽ ഉള്ളതാന്ന് വെച്ചാൽ ഒരു ജാതിയാണെന്നല്ല. അത് ഗുരു ഇവിടെ മനുഷ്യന്റെ ജാതി ഒന്നാണ്, മനുഷ്യനെ ഒരു ജാതിയിൽപ്പെട്ടാണ്, ആ ജാതി എന്ത്? മനുഷ്യൻ തന്നെ ആ ജാതി എന്നുള്ളതിന് എന്താണ് ഒരു ജീവശാസ്ത്രപരമായ ഒരു വർഗീകരണം നടത്തുന്നതാണ്. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്ന സംഭവം. ഇത് തന്നെ അടുത്ത് പറയും, പുലർന്നു പെറുമെല്ലാം ഒരിനം, ഒരു ജാതി, രണ്ടു മൂന്ന് തന്നെ പറയും. അപ്പൊ ഈ ജീവികളൊക്കെ വർഗീകരണം നടത്തുമ്പോൾ പൊതുവെ അത് സ്വീകരിച്ചിരിക്കുന്നതാണ്, ഇണ ചേർന്ന് സന്താനങ്ങളെ ഉത്പാദിപ്പിക്കുന്നത് ഒരു ജാതി. അതാണ് ഈ ആധുനിക ജീവശാസ്ത്രം പറയുന്നത്. അതിൽ ചെറിയൊരു വ്യത്യാസം കൂടെ വരുത്തും. എണ ചേർന്ന് പ്രത്യുത്പാദനക്ഷമമായ ജാതി സന്താനങ്ങളെ ഉണ്ടാക്കും. പ്രത്യുപാദനങ്ങളാണ് നടക്കുന്നത്. അതിനാണ് ഒരു ജാതി എന്ന് പറയുന്നത്, സ്പീഷീസ് എന്ന് പറയുന്നത്. സ്പീഷീസിനെ നിർവചിക്കുന്നതിനാണ് ഇണചേർന്ന് ഉണ്ടാക്കുന്ന ആ സന്തതികൾക്കും ഇണചേർന്ന് സന്തതികൾ ഉണ്ടാക്കാനുള്ള ശേഷി ഉണ്ടാകും എന്നല്ല അതൊരു വർഗത്തിൽപ്പെടുത്തും. അപ്പോൾ ജീവികളെ ഞാൻ വിഭജനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വിഭജനം ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടാണ് ഗുരു പറയുന്നത്. അതേ ഇതനുസരിച്ചിട്ട് അതൊക്കെ ഒരു ജാതിയാണ്, ഒരു ഇനമാണ്. ഇനമെന്നും പറയും, ജാതി എന്നും പറയും, അല്ലെങ്കിൽ അതെന്ന ഒരു വർഗമാണ്. അത് ആധുനികമായ ജീവശാസ്ത്രത്തിൻ്റെ നിർവചനം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പിന്നെ ഈ ജാതിയുടെ കാര്യത്തിൽ തർക്കത്തിൻ്റെ ആവശ്യമില്ല, മനുഷ്യ ഒരു ജാതിയാണ്. അപ്പൊ അതിൽ ഇപ്പൊ മനുഷ്യനെ കുറിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെ പ്രത്യേകം പറയും. ഇത് ഇണചേർന്ന് ഉണ്ടാക്കുന്ന സന്താതി സന്താനങ്ങളും പ്രത്യുത്പാദനക്ഷമങ്ങളായിരിക്കും എന്നാലേ ഒരു വർഗത്തിൽ പെടത്തുള്ളൂ. അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. കാരണം പൊതുവെ ജീവവർഗങ്ങളെ തിരിക്കുമ്പോൾ ഒരുപാട് വിഭാഗങ്ങളായിട്ട് തിരിക്കും ജീവശാസ്ത്രം. അങ്ങനെ പ്രധാനമായി വരുന്ന മൂന്ന് വിഭാഗങ്ങൾ, ഒന്ന് ഫാമിലി, രണ്ടാമത് ജീനസ്, മൂന്നാമത് സ്പീഷീസ്. സ്പീഷീസ് അതിനാണ് ഇവിടെ ഇനം എന്ന് പറയുന്നത്. അതിന് മുമ്പ് പറയുന്ന രണ്ടും പേരാണ്, അതും വർഗീകരണത്തിൽ പെടുന്നുണ്ട്. ഫാമിലി എന്ന് പറയും, പൂച്ച, നമ്മുടെ വീട്ടിലെ പൂച്ച, കടുവ, പുലി, സിംഹം എല്ലാം ഒരു ഫാമിലിപ്പെട്ടാണ്. ഇനി ജീനസ് എന്ന് പറയും, ഈ ഫാമിലിപ്പെട്ടവയിൽ തന്നെ ജീവശാസ്ത്രപരമായ സാദൃശ്യങ്ങളുള്ള ചിലതിനെയൊക്കെ ഒരു ജീനസിൽപ്പെടുത്തും. അതിന് ഉദാഹരണമാണ് കടുവയും സിംഹവും, ജീനസിൽപ്പെട്ടാണ്. പിന്നെയാണ് വരുന്നത് സ്പീഷീസ്, വർഗം എന്ന് പറയുമ്പോൾ ഇത് ഓരോന്നും വേറെ വേറെ വർഗങ്ങളാണ്. പൂച്ച വേറെയാണ്, കടുവ വേറെയാണ്, പുലി വേറെയാണ്, സിംഹം വേറെയാണ്. ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം വർഗങ്ങളാണ്. എന്ന് ചെയ്തൊക്കെ പ്രത്യേകം പ്രത്യേകം ജാതികളാണ്. ഫാമിലി, ജീനസ്, സ്പീഷീസ്, അങ്ങനെ മൂന്നായി തിരിക്കും. അതിൽ ഇണചേർന്ന് പ്രത്യുത്പാദന ക്ഷമതയുള്ള സന്താനങ്ങളെ ഉണ്ടാക്കുന്നത് ഈ സ്പീഷീസ് എന്ന് പറയുന്ന വർഗത്തിൽ, ആ വർഗത്തിലുള്ള ജീവിതത്തെ പറ്റി. എന്നുവെച്ചാൽ സിംഹത്തിന് സിംഹത്തോട് ഇണചേർന്ന് സന്താനങ്ങളെ ഉണ്ടാക്കാം, കടുവയ്ക്ക് കടുവയോട് ഇണചേർന്ന് സന്താനങ്ങളെ ഉണ്ടാക്കാം, പൂച്ചയ്ക്ക് പൂച്ചയോട് ഇണചേർന്ന് സന്താനങ്ങളെ ഉണ്ടാക്കാം. ഇതെല്ലാം ഒരു ജനമായിട്ട് സ്പീഷീസായിട്ട് ഇതിനാണ് വർഗമെന്ന് ആ രീതിയിലാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ സ്വാഭാവികമല്ലാതെ തന്നെ ഈ ജീവികളാണ് ചേർക്കുന്നത്, സിംഹത്തിനെയും കടുവയും. അതിന് എന്താണ് കൃത്രിമമായ സാഹചര്യങ്ങൾ ആണ് ചേർക്കാറ്. ഇപ്പൊ സിംഹം, ആൺ സിംഹവും പെൺ കടുവയും കൂടെ ഇണ ചേർത്ത് ബ്രീഡ് ചെയ്യും. ആ ബ്രീഡിങ്ങിൽ നിന്നുണ്ടാകുന്ന ഒരു ജീവി, അതിനെ ലൈഗർ എന്ന് പറയും. അതിൽ സാധാരണ രീതിയിൽ അത് വന്ധ്യമായിരിക്കും, സ്റ്റെർലൈസ് ആയിരിക്കും, വെച്ചാൽ അതിന് സന്താനങ്ങളുണ്ടാകും. അമേരിക്കയിലും ഉണ്ടെങ്കിൽ വലിയ ബിസിനസ്സാണ്, ആൾക്കാർ പലയിടത്തും യാൺ സിംഹത്തെയും പെൺകടുവയും കൂടെ ബ്രീഡ് ചെയ്ത് സന്താനങ്ങളുണ്ടാക്കി വിൽക്കും. വലിയ വിലയാണ്, അതിന് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും വലിയ ശരീരമുള്ളതും നെറ്റിലൊക്കെ നോക്കിയാൽ കാണും നല്ല പടം. പടവെ പോലെ ഇരിക്കും, സിംഹത്തിൻ്റെ ചില അടയാളങ്ങളും വളർത്താൻ വേണ്ടി അത് ഉപയോഗിക്കും. ഇനി കാശുകാർക്കൊക്കെ അതൊരു വിനോദമാണ്. ക്യാപ്റ്റീവിലെ സംഭവിക്കുന്നത് വെച്ചാൽ അതിനെ പിടിച്ചു വെച്ച് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ പട്ടികളെ ബ്രീഡ് ചെയ്യുന്നത്, ഇന്ന് ഈ കാണുന്ന നിരവധി പട്ടികളെല്ലാം ബ്രീഡ് ചെയ്തെടുക്കുന്നതാണ്. കൃത്രിമമായി ഇണചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് ആണ് ഈ പുതിയ, ഇപ്പോൾ നമ്മുടെ പോക്കറ്റ് വയ്ക്കത്തക്ക പട്ടി വരെയുണ്ട്, ഇതൊക്കെ ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഇത് ചെയ്യും. ഇതുപോലെ തന്നെ ആൺ കടുവയും പെൺ സിംഹവും ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കും. ആൺ കടുവയായിരിക്കും, പെൺ സിംഹമായിരിക്കും. അതൊന്നും ഒരു ജീവി ഉണ്ടോ? പ്രകൃതിയിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ് കുറുനരിയെ കുറിച്ച് എനിക്കറിയാം. അപ്പൊ നരി എന്ന് പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. കുതിരയും കഴുതയും ഒരേ ഫാമിലിപ്പെട്ടാണ്. കുതിര, കഴുത, സീബ്ര ഇതെല്ലാം ഒരു ഫാമിലിയാണ്. അതിൽ ഒരു ജീനസിൽപ്പെട്ടാണ് കുതിരയും കഴുതയും. അവിടെ എങ്ങനെയാണോ ലൈഗറും ടൈഗനും ഉണ്ടാവും. ടൈഗൻ എന്ന് വെച്ചാൽ ആൺ കടുവയും പെൺസിംഹവും തമ്മിൽ ചേർത്തിട്ടൊന്നുണ്ടാവുന്നു, ടൈഗനെ ഉണ്ടാവും. ലൈഗറും ടൈഗറും അത് ആൾക്കാരുടെ ഒരു ഇങ്ങനെ ബ്രീഡിങ്ങ് ചിലരുടെ ഒരു വിനോദമാണ്. വനത്തിൽ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വളരെ അപൂർവമായി സംഭവിക്കും, അങ്ങനെയാണ്. സ്വാഭാവികമായി സാധാരണ സംഭവിക്കാറില്ല. എന്തുകൊണ്ട് സംഭവിക്കില്ല? അങ്ങനെ സംഭവി അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്ക് പിന്നെ കുട്ടികളുണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ അത് പ്രയോജനമില്ലാത്തൊരു കാര്യമാണ്. അതെന്താണ്? അതൊരു സ്പീഷീസ് അല്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. അസമയ ഈ ആൺ കഴുതയും പെൺകുതിരയും ബ്രീഡ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് ന്യൂളെന്ന് പറയുന്നത്, കോവർക്കഴുത. ഇത് നല്ല കരുത്തുള്ളതും വളരെ ഭാരം ചുമക്കുന്നു. നമ്മുടെ മിലിറ്ററി ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഹിമാലയ പ്രദേശങ്ങളൊക്കെ പല സ്ഥലത്തും വാഹനമൊന്നും പോകത്തില്ല, കുത്തനെയുള്ളതായിട്ടാണ്. കൊടുമുടികളിലൊക്കെ കയറിപ്പോകാൻ ഈ മ്യൂളിൻ്റെ പുറത്ത് വളരെയധികം ഭാരം കയറ്റി വെച്ച് പട്ടാൾക്കാർ പുറകെ നടന്നു. ഉത്തരവാശിയിലൊക്കെ ചെന്നാൽ കാണാൻ ഇവരെ ഇങ്ങനെ കൊണ്ടുപോകും. നല്ല ആരോഗ്യമുള്ള കുതിരയെ പോലെ ഇരിക്കും. അതിൻ്റെ വാലൊക്കെ നല്ല നീളമുള്ള നല്ല ഭംഗിയുള്ള മ്യൂളുകളെ കൊണ്ടുപോകും. അത് അവർ പ്രത്യേകം ബ്രീഡ് ചെയ്തെടുക്കും, തിരിച്ചും ചെയ്യും. ആൺകുതിരയും പെൺ കഴുതയും അതിനെ ഹിനി എന്ന് പറയും. അത് കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ ഇതൊക്കെ പഴയകാലത്തെ കൃഷിക്കാരിങ്ങനെ ബ്രീഡിങ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഇവിടെയൊക്കെ പറ്റുന്ന എന്താണ്? ഇതിൽ നിന്നുണ്ടായി വരുന്നത് ഇന്ന് പ്രത്യുത്പാദനശേഷി ഉണ്ടാകത്തില്ല. ഇനി ഉണ്ടായാൽ തന്നെ ഏതും അപവാദം വരുമല്ലോ. അപൂർവമായി ഉണ്ടായാൽ തന്നെ അതൊന്നും നിലനിൽക്കത്തില്ല. അതിനൊക്കെ അസുഖങ്ങളൊക്കെ പിടിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ. കാരണം എന്തുകൊണ്ടാണ്? അതൊരു സ്പീഷീസ് അല്ല, എന്നാൽ ജീനസാണ്. ജീനസാണെങ്കിൽ ഇങ്ങനെ ഇണചേർക്കാൻ പറ്റും. ഇണചേർത്ത് സന്താനം ബ്രീഡ് ചെയ്ത് സന്താനം ഉണ്ടാകണമെങ്കിൽ അത് എന്ത് വേണം? ഒരു കുറഞ്ഞ പക്ഷം ഒരു ജീനസ്. എന്നുവെച്ചാൽ എല്ലാ ജീനസിലും അത് സംഭവിക്കത്തു. കാരണം അതിൻ്റെ ക്രോമസോമുകളിലൊക്കെ വ്യത്യാസമില്ല, നമ്പറിലൊക്കെ വ്യത്യാസമില്ല. അതുകൊണ്ട് എല്ലായിടത്തും അത് സംഭവിക്കത്തില്ല. അപ്പൊ ഈ സ്പീഷീസ് എന്നുകൂടെ ഒരു പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റായിട്ട്. ഇണചേർന്ന് സന്താനം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അവിടെ സന്താന പരമ്പരയും നടത്താൻ മതി. ആ സന്താന പരമ്പര അടുക്കുമ്പം അതിനെല്ലാം നമുക്കൊരു ജാതി എന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ ഈ ജാതിയെ തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഇണചേർന്ന് സന്താനം ഉണ്ടാകും. ഇണചേരാതെ സന്താനം ഉണ്ടാകുന്ന ജീവവർഗങ്ങൾ ഒരുപാടുണ്ട്. അത് വേറൊന്നാണ്. ഇണചേരാതെ തന്നെ സന്താനം ഓന്ത് പല്ലി വർഗങ്ങളിലൊക്കെ ഹോമഡോട്ടറാകണമെന്ന് പറയും. അതിന് ഇണചേരേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ അകത്തുള്ള സെല്ലുകൾ തന്നെ ഇരട്ടിച്ച് പുതിയ സന്താനം ഉണ്ടാകും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ അവിടെ ഇണചേരേണ്ട ആവശ്യമില്ല. പല ജീവികളിൽ തന്നെയുണ്ട്. ഈ സ്റ്റാർഫിഷ് എന്ന് പറഞ്ഞൊരു പലതരത്തിലുണ്ട്. അത് നമ്മുടെ ഈ തേൾ പോലെ ഇരിക്കും. അതിന് കൊമ്പുണ്ടായിരിക്കും. ഈ ഓരോ കൊമ്പുകളും കുറച്ച് കഴിയുമ്പം വളർന്ന ഒരു ജീവിയായിട്ട് ഇതിൽ നിന്ന് വേർപിരിഞ്ഞാകുന്നു. അതിൻ്റെ ഒരു കൊമ്പാണ് ഒരു ജീവിയായിട്ട്. സസ്യങ്ങളിൽ സർവ്വസാധാരണമാണ്. സ്കൂളിലൊക്കെ പഠിക്കും ചില ഇലകളൊക്കെ എടുത്തുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് വരും? അതിൽ അതൊരു പുതിയ ജീവി. അവിടെ എന്താണ്? ഒരു സെല്ലിൻ്റെ ഡിവിഷൻ സംഭവിക്കുന്നത്, സെല്ലിൻ്റെ ഗ്രോത്ത്. ആ ഇലയിലെ ഒരു സെല്ല് വളർന്ന് ഉടനെ അതൊരു പുതിയ ജീവിയായിരിക്കും. അപ്പൊ അവിടെയൊന്നും ഇണചേരേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെ ജീവികൾ ഇങ്ങനെ എന്താണ് പുതിയ പുതിയ പുതിയ ജീവികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പലതരത്തിൽ. പിന്നെ അമീബയും മറ്റൊന്നാണ് സ്വയം രണ്ടായി പിളർന്ന രണ്ട് ജീവികൾ. പല കടൽ ജീവികളും സ്വയം പിളർന്ന് രണ്ടായിപ്പോയി. ക്ലോണിങ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുണ്ട്. ചില കടൽ ജീവികളൊക്കെ അതിൻ്റെ അതിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗം കുറച്ച് കഴിയുമ്പോൾ അത് വളർന്നിട്ട് അതിൽ നിന്ന് പിരിഞ്ഞ് വേറൊരു ജീവിയായിരിക്കും. ഈ കൊമ്പിൻ്റെ കാര്യം ക്ലോണിങ് ഡോളി കേട്ടിട്ടുണ്ട്. അകത്തെ ആദ്യം ക്ലോൺ ചെയ്ത ഒരാട് ഒരു ജീവിയുണ്ട്. അതിൻ്റെ ഒരു കോശം എടുത്തിട്ട് നമ്മൾ ഈ ഇലയിൽ സംഭവിക്കും പോലെ അല്ല. അതിനെ കൃത്രിമമായൊരു സാഹചര്യത്തിൽ അതിനെ വളർത്തി കഴിയുമ്പോൾ പുതിയ ഒരു ജീവി ഉണ്ടാവുകയാണ്. പക്ഷെ പ്രശ്നം എന്താണ്? എൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടിനെ ഇതിൻ്റെ മറ്റേതിൻ്റെ കോശത്തിൽ നിന്ന് തന്നെ എടുത്തു. അതുകൊണ്ട് ആ ജനിച്ചു കഴിഞ്ഞാൽ തള്ള ആടിൻ്റെ പ്രായമാണ്. അതിൻ്റെ പ്രായം അതേ കോശത്തിൻ്റെ പ്രായമായി. അതുകൊണ്ട് തന്നെ അത് അധികാലം ജീവിച്ചിരിക്കും. പിന്നെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ തള്ള സ്വാഭാവികമായി ജനിച്ചാണല്ലോ, അത് മരിക്കുമ്പോൾ കുട്ടി മരിച്ചു. പക്ഷേ സാധ്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ജീവൻ ഉണ്ടാകുന്നിടത്ത് അല്ല ഈ പറയുന്നു ഇണചേർന്നുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്നിടത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാതൃകോശത്തിൻ്റെ അതേ സ്വഭാവം കാണിക്കും. ഒരു വ്യത്യാസവും കാണത്തില്ല. അത് ജനിച്ചു വരുന്നു. എല്ലാ സ്വഭാവങ്ങളും അതുപോലെ കാണിക്കും. ഇണചേർന്നാണ് ഉണ്ടാകുന്നതാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം കാണും. ആ ഓഫ് സ്പ്രിംഗ്, ആ സന്താനം എന്ന് പറയുന്നത് രണ്ടുപേരുടെ സ്വഭാവം വരും. അതുകൊണ്ടാണ് മനുഷ്യ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ ചില കാര്യങ്ങൾ അച്ഛനെ പോലെ ഇരിക്കും, ചില കാര്യങ്ങൾ അമ്മയെ പോലെ ഇരിക്കും. കാരണം അവിടെ അണ്ടവും ബീജവും തമ്മിൽ സങ്കലനം നടക്കുകയാണ്. ഇവിടെ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഏതിൽ നിന്നാണോ അതുണ്ടാകുന്നത് അതുപോലെ തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനെ നാനാതരത്തിൽ ജീവൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൂക്ഷ്മജീവികളൊക്കെ ഒരുപാട് ജീവികൾ, കടൽ ജീവികളും കരയിലും ഫംഗസുകളും ഫെർമെൻറ്റേഷൻ നടക്കുന്നിടത്ത് കുളിപ്പിക്കുമല്ലോ. അവിടെയൊക്കെ ഈ പല എന്താണ് അത് അവിടെയൊക്കെ ജീവികൾ എന്താണ്, ഇങ്ങനെ സ്വയം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അസെക്ഷലാണ്, ഇണചേർന്നിട്ടല്ല, ഒന്ന് തന്നെ വലുതാകും. നമ്മൾ തൈര് പൊളിപ്പിക്കുന്നിടത്ത്, പാൽ തൈരാക്കുന്നിടത്തൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂർ കൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? കോടിക്കണക്കിന് ജീവൻ ഉണ്ടാകുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ജീവൻ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പുനർജന്മം എന്നൊക്കെ പറയുന്നതിന് ഒരു യുക്തി കണ്ടെടുക്കുക വളരെ പ്രയാസമാണ്. പുനർജന്മത്തെ ന്യായീകരിക്കാം. ഇങ്ങനെയൊക്കെ എന്താണ് ആയിരക്കണക്കിനല്ല ബില്യൻസ് ജീവികളിങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഈ പ്രകൃതിയിൽ, എന്നുവെച്ചാൽ നമ്മുടെ ഈ ഭൂമിയിൽ. അപ്പൊ പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾ പാലിൽ ഉറവഴിച്ചു വെച്ചാൽ അവിടെ ഒരു ജീവപരിണാമം സംഭവിക്കുകയാണ്. നിങ്ങൾ മരിച്ചിട്ട് അതിലൊരു ജീവിയാവും. ആര് മരിച്ചിട്ടാണ് അവിടെ വരുന്നത്? ഇത്രയും വലിയ ജീവികൾ വന്നത് ആര് മരിച്ചിട്ടാണ്? ആരുടെ പുനർജന്മമാണ്? ഒരാളല്ല അവിടെ, കോടിക്കണക്കിന് ജീവികൾ അവിടെ ഉണ്ടാകുകയാണ്. ആര് മരിച്ചിട്ടാണ് അവിടെ? ഒരു പുതിയ ജീവൻ അവിടെ വരികയല്ലേ? ക്ലോണിങ് ബഡ്ഡിങ് നടക്കുന്നുണ്ട്, ഗ്രാഫ്റ്റിംഗ് നടക്കുന്നുണ്ട്, എല്ലാം. ഒരു കപ്പയുടെ തണ്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട്? അവിടെ അസെക്ഷുവൽ ആയിട്ടുള്ള പുതിയ ജീവി ഉണ്ടാകുകയാണ്, പുതിയൊരു കപ്പ ഉണ്ടാകുകയാണ്. ആര് മരിച്ചിട്ട് ആ പുതിയ കപ്പയായത്? എന്തുത്തരം പറയും? അതൊക്കെ പറയാം, ഈച്ചടിയും പൂച്ചടിയും കാര്യം പറയാം. ആ ശരീരത്തിൽ എണ്ണാൻ കഴിയാത്തത്ര ബാക്ടീരിയകളും വൈറസുകളും. അത് തന്നെ, അത് പല ജന്മം ഉണ്ടാവണ്ടേ? ബാക്ടീരിയ ജനിച്ച് ബാക്ടീരിയ മാത്രമായ പോലെ ഈച്ച ചേർത്ത് പൂച്ചയാവുന്നത്. ജീവനെന്ന് പറയുന്നത് എന്താണ്? ഒന്ന് തന്നെ ആവർത്തിച്ചാൽ പോരല്ല, ഒരു ജീവന് പല ജന്മവും തന്നെ പറയും. അതൊക്കെ എന്ത് ആയിക്കൊള്ളട്ടെ, അതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. സൂപ്പർ നാച്ചുറൽ പവറിനെ കുറിച്ചല്ല, പുനർജന്മത്തെ കുറിച്ച്. അത് മറ്റൊരു വിഷയം. സൂപ്പർ നാച്ചുറൽ പവറിനെ കുറിച്ചല്ല. അല്ല, അത് വ്യക്തി മരിക്കുന്നതായിട്ട് തന്നെ എന്താ ബന്ധം? കാരണം അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ശരീരത്തിൽ എന്ന് പറയുന്നത് ഒരു വലിയൊരു നമ്മുടെ ഓരോ രോമകൂപങ്ങളിലും എത്രയോ ജീവികൾ വസിക്കുന്നു. അത് ജനിക്കുന്നു, മരിക്കുന്നു, അതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഓരോ രോമകൂപങ്ങളും. അല്ലെങ്കിൽ നമ്മുടെ മരണവും ജീവിതവുമായിട്ടാണ് ബന്ധമൊന്നും. അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും. അതിനെക്കുറിച്ച് നമുക്ക് അറിവില്ല. ജീവനെന്ന് പറയുന്ന നമ്മുടെ സങ്കല്പവും ഇതുമായിട്ടൊന്നും ഒത്തുപോകത്തില്ല. ഈ എല്ലാ ഈ ഫെർമെന്റേഷൻ നടക്കുന്നിടത്തും ഫംഗസുകളിലും കുമിൾ വർഗങ്ങളും കണ്ടിട്ടില്ല. അങ്ങനെ പെരുകി പെരുകി പോകുന്നു, കാട്ടിൽ വെച്ചെന്ന് അത് ഓരോന്നിനും ജീവനുണ്ട്. അല്ലെ, ഇവർ കപ്പയെടുത്ത് 100 മുറിച്ചിട്ടാലും 100 ജീവൻ വരികയാണ്, പുനർജന്മം. ഇതൊക്കെ ആരാണ്? നിങ്ങൾ പൂർവ്വജന്മത്തിൽ കപ്പയായി ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ ആര് തീരുമാനിക്കും എത്ര കപ്പയായി? അപ്പൊ പുനർജന്മം എന്ന് പറയുന്നതൊന്നും അവിടെ നിന്ന് യോജിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്കതിനെക്കുറിച്ച് അറിയില്ലെന്ന് പറയാനേ പറ്റും, നമുക്ക് അത് ചിന്തിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സ്പീഷീസുകൾ, വർഗങ്ങൾ, അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഇണചേർന്ന് പ്രത്യുത്പാദനക്ഷമതയുള്ള അടുത്ത തലമുറ ഉണ്ടാകും, അതിങ്ങനെ തുറന്നു പോകുന്നു. അങ്ങനെ ഉള്ളതിനാണ് ഗുരു ഇവിടെ എന്താണ് ഇനം അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ മനുഷ്യ ഇണചേരുന്നു, സന്താന പരമ്പര ഉണ്ടാക്കുന്നു, അതുകൊണ്ട് മനുഷ്യൻ ഒരു ജാതിയാണ്. മനുഷ്യനും മൃഗവുമായിട്ട് ഇണചേർന്ന് സന്താന പരമ്പര ഉണ്ടാക്കാമാക്കില്ല, അതുകൊണ്ട് രണ്ട് ജാതി. ഇനി ഏതെങ്കിലും ജീവിവർഗത്തിൽ അങ്ങനെ ഇണചേരാൻ കഴിഞ്ഞാലും സന്താന പരമ്പര ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സ്പീഷീസ് അല്ല. അത് എന്താണ് ജീവശാസ്ത്രം അംഗീകരിക്കുന്ന കാര്യം. അതിനാണ് ഞാൻ കുതിരയുടെയും കടുവയുടെയൊക്കെ കാര്യം പറഞ്ഞത്. അതിനൊരു വർഗമായിട്ട് അങ്ങനെ തിരിക്കുന്നു, അവരേനമായി തിരിക്കുന്നു. അപ്പൊ അതനുസരിച്ച് പോകുമ്പോൾ മനുഷ്യന് ഒരു ജാതി എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത് വളരെ ശാസ്ത്രീയമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊക്കെ ജീവശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് തരാൻ കാണും ഒരുപാട്. നമുക്കത് അതിനെക്കുറിച്ച് അത്രയും അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. നമുക്കൊരു പൊതുവിജ്ഞാനത്തിൽ നിന്നേ പറയാൻ പറ്റും. ഇതിൽ തന്നെ നിരവധി പഠനങ്ങളും ഒരുപാട് ഉണ്ട്. അങ്ങനെ ഒരു പൊതുവായ ധാരണ എന്നുകൊണ്ട് പറയുകയാണെങ്കിൽ മനുഷ്യനൊരു ജാതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആധുനികമായ വിജ്ഞാനത്തോട് നമ്മുടെ അറിവ് വെച്ചൊത്ത് പോകുന്നതാണ്. അപ്പൊ മനുഷ്യരെല്ലാം ഒരു ജാതി തന്നെയാണ്. മനുഷ്യനെന്ന് പറയുന്നത് ഇന്ന് പറയുന്ന ഹോമോ സാപ്പിയൻസ് എന്ന് പരിണാമശാസ്ത്രത്തിൽ പറയുന്നതാണ് ഒരു ജാതി തന്നെയാണ്. അത് ഇണയതെന്ന് ഇങ്ങനെ പെറ്റുവരികയാണ് ഇത്രയും ആയത് ഇന്നിവിടെ എത്തി നിൽക്കുന്നു. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്? ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി. സന്തതി എന്ന് വെച്ചാൽ സന്തതി പരമ്പര. മനുഷ്യ ഒരു ജാതി, അപ്പൊ മനുഷ്യരിലൊരു ഭേദമുണ്ട്, മനുഷ്യരെല്ലാം ഒന്നാണ്. ബയോളജി ഒന്നും പഠിച്ചിട്ടില്ല ഗുരു ഇത് പറഞ്ഞത്, അവിടെ നമ്മൾ മനസ്സിലാക്കും. പ്രകൃതിയെ ശരിയായി നിരീക്ഷിച്ച് മനസ്സിലാക്കി പറഞ്ഞായിരിക്കും എന്ന് വേണം മനസ്സിലാക്കി.